അർവാമാഴീതം എന്ന് പറയുന്ന ഇത് രൂപകാലങ്കാരമാണ്. രൂപകാലം എന്ന് പറഞ്ഞാൽ അഭേദമായി പറയുക. സംസാരമാം സാഗരത്തിൽ അംസാന്തം മംഗളാ സഖേ. സംസാര സാഗരത്തിൽ കഴുത്തു വരെ മുങ്ങരുത് എന്ന് പറയുമ്പോൾ സംസാരം തന്നെ ഒരു സാഗരമാണെന്നാണ്. സമുദ്രം സാഗരം, സമുദ്രത്തിലുള്ളതുപോലെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ ജീവിതത്തിലും ഉണ്ടെന്ന് അഭേദമായി പറയും. ഉപമയായിട്ട് പറയുമ്പോൾ ഇവ പോലെ എന്ന് പറയും. ആഴി പോലെ അറിവ് എന്ന് പറഞ്ഞാൽ അത് ഉപമ. ആഴി തന്നെ അറിവ് എന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. കാര്യമൊന്നും തന്നെ സാഹിത്യത്തിൽ വരുന്ന ഒരു വ്യത്യാസം. ഇവിടെ ആശങ്കയൊന്നുമില്ല. മറ്റൊന്നും ധർമ്മയോഗത്താൽ അതുതാൻ അല്ലയോ ഇത് അത് വേറെ. എന്ന അവർണ്യത്തിൽ ആശങ്ക ഉപ്രേക്ഷാക്കിയാൽ അറിവാം കരുവാൻ ചെയ്ത കരുവാൻ ഇനമോർക്കുക. കരുവാൻ ഇനിയും മാറി വരുമീ വന്നതൊക്കെയും. ഇവിടെയും അഭേദമായി പറഞ്ഞിരിക്കുകയാണ് രൂപകമാണ്. അറിവാം കരുവാൻ ചെയ്ത കരു ആണ് ഇനം. അറിവാകുന്ന കരുവാണ്, അറിവാകുന്ന കൊല്ലൻ ഈശ്വരൻ. അറിവാകുന്ന കൊല്ലൻ ആരാണ്? ഈശ്വരൻ. കരുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും വാർപ്പുകാരൻ, പാത്രമൊക്കെ വാർക്കുന്ന തന്നെയാണ് കരുവാണെന്ന് പറയുന്നത്. കൊല്ലനെന്ന് പറയുന്നത് കത്തിയും മറ്റും ഉണ്ടാക്കുന്ന ആളാണ്, രണ്ടും രണ്ടു കൂട്ടരാണ്. വാർക്കുന്നവനെന്താ പറയുന്നത്? മൂശാരി. കരുവാൻ എന്ന് പറയുന്നത് ശരിക്കും മൂശാരിയാണ്. ആശാരി, മൂശാരി, കൊല്ലൻ, മൂന്ന് വിഭാഗക്കാരുണ്ട്. മൂശാരി എന്ന് പറയുന്നതന്നെ എന്താണ്? മൂശയിൽ പണിയെടുക്കുന്നു. അപ്പോ ഈ കരുക്കളെ, കരു എന്ന് പറയുന്നത് എന്താണ്? കരു എന്താണ്? കരുവാണ് ഇനം. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എന്നും മറന്നുപോയി. കരു എന്ന് പറയുന്നത് ജാതിയാണ്. ആ മൂശ ഉണ്ടാക്കുന്നതാണ്. മൂശ ഉണ്ടാക്കിയാലേ അയാൾക്ക് വാർക്കാൻ പറ്റും. അപ്പോ അറിവാകുന്ന കരുവാണ്, അറിവാകുന്ന ആ മൂശാരി ചെയ്ത കരുവാണ്. ആ മൂശാരി ചെയ്ത കരു മൂശയാണ് ഇനം, ജാതി. അപ്പൊ ജാതിയും അറിവും തമ്മിലുള്ള ബന്ധം പറയാണ്. ജാതി എന്ന് പറയുന്നത് മൂശാരിയാണെങ്കിൽ അല്ല, ജാതി എന്ന് പറയുന്നത് മൂശാരി ചെയ്ത കരുവാണെങ്കിൽ അറിവെന്ന് പറയുന്നത് മൂശാരി. ഈശ്വരൻ, ഈശ്വരൻ സൃഷ്ടിച്ചാണ് ജാതി എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അല്ലാതെ മനുഷ്യൻ സൃഷ്ടിച്ചതല്ല, ഈശ്വരൻ സൃഷ്ടിച്ചാണ് ജാതി. പക്ഷെ ഏത് ജാതി? അടയാളം കൊണ്ട് തിരിച്ചറിയുന്ന ജാതി, ഓരോ ജീവികളുടെയും ജാതി. അത് അല്ലാതെ മനുഷ്യനിർമ്മിതമായ ജാതിയല്ല, അതാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. മനുഷ്യനിർമ്മിതമായ ജാതി അതല്ല. മനുഷ്യനിർമ്മിതമായ ജാതി കാസ്റ്റ്, ഈശ്വര നിർമ്മിതമായ ജാതിയാണ് അടയാളം കൊണ്ടറിയുന്ന ജാതി. മനുഷ്യന്റെ മനുഷ്യജാതി, മനുഷ്യജാതി എന്ന് മനുഷ്യത്വ ജാതി എന്ന് പറയും, എല്ലാം ഒന്ന് തന്നെ. അതാണ് അറിവാം കരുവാൻ ചെയ്ത കരുവാണിനം. ഓർക്കുകൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഇനി ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകും. എന്താണ് ഈ വന്നതൊക്കെയും കരുവാർന്ന് ഇനിയും മാറി വരും. ഈ വന്ന ജാതികളെല്ലാം, ഇതുവരെ ഉണ്ടായിട്ടുള്ള ഈ ജാതികളെല്ലാം ചിന്തിച്ചാൽ മനസ്സിലാകും. കരുവാർന്ന്, കരുവിനെ അറന്ന് ഇതേ ജാതികളെ പ്രാപിച്ച്, എന്നുവെച്ചാൽ ഇതേ ജാതികളായി ഇനിയും മാറി വരും, ഇനിയും മാറി വരും എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? എന്താണ് പറയുന്നത്? പുനർജന്മത്തെക്കുറിച്ച് പറയും. നമ്മൾ ഈ ജാതിയിലിരിക്കുന്നു, മനുഷ്യജാതിയിരിക്കുന്നു. അപ്പൊ ഈ ജാതി പോയിട്ട് ഇനി വേറൊരു ജാതി വരും, മൃഗജാതിയിൽ, പക്ഷിജാതിയിൽ, പല പ്രാണികളുടെ രൂപത്തിലും വരും. അപ്പോഴൊക്കെ ജാതി മാറിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ട്? നമ്മൾ ശരിക്കും എന്താണ്, നീരും നിരയാണ്, അറിവ് തന്നെയാണ്. അപ്പോ ഈ അറിവിൽ ഇങ്ങനെ നിൽക്കും, ഇതിൽ പല പല ശരീരങ്ങളുണ്ടാവും. അപ്പൊ അറിവിൽ പല പല ശരീരങ്ങൾ ഉണ്ടാകുന്നതിനാണ് എന്ത് പറയുന്നത്? പുനർജന്മം. നിർമ്മിക്കുമ്പോൾ അത്ര സിമ്പിളല്ല. അതിനെക്കുറിച്ച് പഴയ ശാസ്ത്രങ്ങളൊക്കെ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. വെറുതെ ഒരു ശരീരം അങ്ങനെ ഉണ്ടാകുന്നതല്ല, അത് ഈ ശരീരമാണ്. എന്റെ പിന്നിൽ ഇനി ഒരു സൂക്ഷ്മ ശരീരത്തെ കുറിച്ച് പറയും, കാരണ ശരീരത്തെ കുറിച്ച് പറയും, അവിടത്തെ സംസ്കാരങ്ങളെ കുറിച്ച് പറയും, അന്ധകരണത്തെ കുറിച്ച് പറയും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടി ചേർന്നിട്ട് ഈ അറിവിൽ പല പല ശരീരങ്ങളുണ്ടാവും, മാറി മാറി വരും. അപ്പൊ ഇതിപ്പോ ഒരു ശരീരം, ഇതാണ് നമ്മുടെ ഭാരതീയമായ വിശ്വാസമാണ്. ഇതിന് വിശ്വാസ സിദ്ധാന്തം എന്ന് പറയും. അങ്ങനെ വിശ്വസിക്കുന്നു മനുഷ്യൻ, പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു. അതുപോലെ ഓരോ പുനർജന്മത്തിൽ ക്രിസ്ത്യാനിയും മുസ്ലിമും വിശ്വസിക്കുന്നു, സെമിറ്റിക് മതങ്ങൾ വിശ്വസിക്കില്ല. ഇത് ഇവിടെയുള്ള ഭാരതീയ ചിന്താഗതിയാണ്. ഇതെല്ലാം ഇങ്ങനെ മാറി മാറി വരും. അപ്പൊ ഓരോ മാറ്റവും എന്തിനെ ആശ്രയിച്ചാ വരുന്നത്? ഈ കരുവിനെ, ഈ ജാതിയെ ആശ്രയിച്ചിട്ടാണ്. അപ്പൊ ഞാനൊരു പുതിയ ശരീരം എടുക്കുക എന്ന് വെച്ചാൽ ഞാൻ മരിക്കുന്നു, മരിച്ചതിന് ശേഷം ഞാനൊരു പക്ഷിയുടെ ശരീരം എടുക്കുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? ബാഹ്യമായി സംഭവിക്കുന്നത് ആ കരു മാറുന്നു, ജാതി മാറുന്നു. അപ്പൊ മനുഷ്യനായി, അടുത്ത ജാതി പക്ഷിയായി, പിന്നെ മൃഗമായി, വീണ്ടും മനുഷ്യനായി, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ ദേവനാകും. അപ്പൊ ഈ ബാഹ്യമായ ശരീരത്തിൽ വരുന്ന മാറ്റത്തിനൂടെ കരുമാറ്റം എന്ന് പറയുന്നു. കാര്യം മാറിക്കൊണ്ടിരിക്കും. ഇതിന് കാരണമായിരിക്കുന്നത് അതൊക്കെ ഇവിടെ പറയുന്നില്ലെങ്കിൽ ഇതിപ്പോ പൊതുവായി പറയുകയാണ്. കാരണമായി പറയുന്ന നമ്മുടെ സൂക്ഷ്മ ശരീരം, മരിച്ചു കഴിയുമ്പോൾ സൂക്ഷ്മ ശരീരം നശിക്കുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷ്മ ശരീരം എന്ത് ചെയ്യുന്നു, പുതിയൊരു കരുവിനെ സ്വീകരിക്കുന്നു, പുതിയൊരു ജാതിയെ സ്വീകരിക്കുന്നു. അതാണ് ഈ സ്ഥൂല ശരീരം. ഇതിലാണ് ജാതി ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് തന്നെയാണ് ജാതി. അപ്പോൾ ഇതൊക്കെ എല്ലാം ഈശ്വരൻ സൃഷ്ടിച്ചാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, ഈശ്വരൻ ഓരോരോ കരുക്കളെ സൃഷ്ടിക്കുന്നു, നമ്മൾ ശരീരമായി സ്വീകരിക്കുന്നു. ആ ഈ നീരൻ നിര ഈ ജീവചൈതന്യം എങ്ങനെ സൂക്ഷ്മ ശരീരത്തിന്റെ സഹായത്തോടെ, ഇതാണ് പുനർജന്മം. സൂക്ഷ്മ ശരീരം മുക്തിയോടുകൂടിയും നശിക്കുന്നുള്ളൂ. അതുവരെ ഇത് തുറന്നുകൊണ്ടേയിരിക്കും, അനാദിയായി തുറന്നുകൊണ്ടിരിക്കുന്നു. സ്ഥൂല ശരീരം എന്ന് പറയുന്നത് അതാണ്. കരു ഈ ജാതി ഇതിനെ നശിച്ചു പോകും. വേറെ പുതിയ ശരീരം, സുഷരീരം പുതിയ ശരീരത്തെ എടുക്കും. അങ്ങനെ ജനിച്ചും മരിച്ചും മുമ്പോട്ട് പോകും. പുനരഭിജനനം, പുനരഭിമരണം. അതിനാണ് ഈ പറയുന്നത് കരുവാർദിനി മാറി വരും എന്ന് പറഞ്ഞാൽ ഈ ശരീരം ഈ കരു തന്നെ കിട്ടണമെന്നില്ല. അടുത്ത് ചത്തു കഴിഞ്ഞാൽ കിട്ടുന്ന കരു എന്തായിരിക്കും പറയാൻ പറ്റില്ല. മാറി മാറി വരും, നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ സംസ്കാരം അനുസരിച്ച് കിട്ടുമെന്നാണ്. അപ്പോ ഈ വന്നതൊക്കെ ഇപ്പോ വന്നതെന്ന് പറയുന്നത് എന്താണ്, നിലനിൽക്കുന്നതെല്ലാം കഴിഞ്ഞുപോയതെല്ലാം ഇവിടെ ഏതെല്ലാം തരത്തിലുള്ള ശരീരങ്ങളുണ്ടായി, പക്ഷി മൃഗ എല്ലാം ഉണ്ടായി. അപ്പോ ഈ വന്ന ഈ ഉണ്ടായ ശരീരങ്ങളെല്ലാം എന്തുവരും, മാറി വരുമെന്നാണ്. എന്നുവെച്ചാൽ ഇതേപോലെ വീണ്ടും ആവർത്തിക്കുകയല്ല. എനിക്ക് കഴിഞ്ഞ ജന്മത്തിൽ ഇതായിരുന്നു എന്റെ കരുവ്, ഈ ശരീരം, മനുഷ്യ ശരീരം, മനുഷ്യജാതി. ഈ ജന്മത്തിലും മനുഷ്യജാതി, അടുത്ത ജന്മത്തിലും മനുഷ്യജാതി, അങ്ങനെ വരത്തില്ല. കാരണം ഇത്രയും ജാതികളുണ്ടല്ലോ ഇവിടെ, മനുഷ്യ പശു പക്ഷി മൃഗാദികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതനുസരിച്ച് മാറി വരും. ഇതുവരെ വന്നതെല്ലാം വീണ്ടും വരും. എന്നുവെച്ചാൽ ഇങ്ങനെ അവസാനമില്ലാതെക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ഇങ്ങനെ ജീവിതം, ഈ ജീവിതത്തെ അവസാനിക്കുന്നില്ല, തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടണം, അതിനാണ് മുക്തി എന്ന് പറയുന്നത്. ഇങ്ങനെ നിരന്തരം തുടരുക, അതിലൊക്കെ ദുഃഖങ്ങൾ അനുഭവിക്കുക, മനുഷ്യർ കഷ്ടപ്പെടുക, അതിനും നല്ല രീതിയിൽ അങ്ങ് മുക്തി നേടുക, അതാണ് നമ്മുടെ പഴയ ചിന്താഗതി. അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് പല പല ശരീരങ്ങളും ഇതിനകം കിട്ടിക്കഴിഞ്ഞു, എന്ന് തുടങ്ങിയെന്നറിയില്ല. ഗുരു പറയുന്നതനുസരിച്ച് നമ്മൾ എന്താണ് തത്വജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ഇത് അവസാനിക്കും. പിന്നെ ഈ കരുക്കൾ, ഈ ശരീരങ്ങൾ പിന്നെ മാറി വരത്തില്ല. അതോടുകൂടി അവസാനിക്കും ജീവിതം, അവസാനിച്ചു തത്വജ്ഞാനം നേടണം. അല്ലെങ്കിൽ കരുവാർ നിനിയും മാറി വരും, ഈ വന്നതൊക്കെയും ഇതുവരെ എന്തൊക്കെ ശരീരം കിട്ടിയോ അതെല്ലാം തന്നെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേ. അടുത്ത് മൃഗമോ പക്ഷിയോ ആയാൽ വീണ്ടും മനുഷ്യനാകാം. ഇതുവരെ അങ്ങനെയൊക്കെയാ സംഭവിച്ചു. പിന്നൊരവസാനം വരണമെങ്കിൽ എന്ത് വേണം, തത്വജ്ഞാനം ഉണ്ടാവും. എന്നാ അവസാനം ഇതാണ് ആത്മീയ ചിന്ത എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ആത്മീയ ചിന്തയിലും പുനർജന്മത്തിനും വലിയ സ്ഥാനം. അതാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ഗീതയിലും പറയുന്നത്. ഇവിടെയൊക്കെ ഗുരു ഗീതയിൽ പറയുന്നതിനോട് പൂർണ്ണമായി യോജിക്കുകയാണ്. മാസാംസ ജീർണാനി യഥായുഹായ നരോപര. ഗിർണാദി നരോപരാണി വസ്ത്രം പഴകുമ്പോ കളഞ്ഞിട്ട് പുതിയ ഉടുപ്പെടുക്കുന്ന പോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവചൈതന്യം ഈ ശരീരം ഏതെങ്കിലും തരത്തിൽ ഉപയോഗമില്ലാന്ന് കഴിഞ്ഞാൽ ഞാൻ അത് കളയുന്നു, വേറെ ശരീരത്തിടുന്നു. ഇതാണ് പുനർജന്മം. അപ്പൊ ഈ ശരീരം ഇത് തന്നെ ഞാൻ ഇത് മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. ഉടുപ്പ് മാറ്റും പോലെ ഇത് മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. ജീവൻ എന്ന് പറയുന്നത് ചൈതന്യം എന്ന് പറയുന്ന ഒന്നാണ്. ജീവൻ എന്ന് പറയുമ്പോ സാധാരണ ആ ചൈതന്യത്തിൽ നമ്മുടെ സൂക്ഷ്മ ശരീരമെല്ലാം കൂടെ ചേർത്ത് പറയും. ജീവൻ നമ്മുടെ മനസ്സ് ചിന്ത ഇതെല്ലാം കൂടെ ചേർത്ത് ജീവൻ എന്ന് പറയും. അത് ചൈതന്യം തന്നെ. ഇപ്പൊ സൂക്ഷ്മ ശരീരത്തോടു കൂടിയത് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പം ആ ജീവൻ സ്ഥൂല ശരീരത്തോടെ ഇരിക്കും. മരിക്കുമ്പോൾ അത് സൂക്ഷ്മ ശരീരത്തോടുകൂടിയിരിക്കുന്നു. ഗുരു അംഗീകരിക്കുന്ന ഇതാണ് പല സ്ഥലത്തും ഇത് പറയുന്ന കാര്യമാണ്. ഇവിടെ മാത്രമല്ല, അപ്പോ ആദ്യം വെറും ജാതിയെ കുറിച്ച് പറഞ്ഞു, പിന്നെ വന്ന് അറിവിനും ജാതിക്കും ശരീരത്തിനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ പറയുന്നത് എന്താണ്? പുനർജന്മത്തെ കുറിച്ച് എല്ലാം അതിനോട് അനുബന്ധമായി പറയണം. അപ്പോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ഈ ശരീരം, ഈ ജാതി, ഈ ഇനം, ഈ കാണുന്ന ഇത് നമ്മുടെ ഒരു പുനർജന്മമാണ്. നമുക്ക് മുമ്പ് വേറെ ജന്മം ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഇവിടെ വന്നതാണ്. നമുക്കതൊന്നും അറിയത്തില്ല. ഒരു മറവാൽ അറിവിയിൽ ഉണർന്നിതല്ല. നമുക്കൊരു വലിയ ഒരു അറിവില്ലായ്മയുണ്ട്, അതുകൊണ്ട് ഇതൊന്നും അറിയുന്നില്ല. നമ്മളിങ്ങനെ പല പല പല പല ജീവന്മാര് ആയി പലതും അറിഞ്ഞവരാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞവരാണ്. നമ്മൾ അറിയാത്ത ഒരു കാര്യമില്ല. എല്ലാം നമ്മൾ അറിഞ്ഞവരാണ്. അതാണ് ഒരു ഒരു നാം അറിയാത്തതൊന്നുമില്ല. ഒരു തരത്തിൽ നമ്മൾ അറിയാത്തതായി ഇവിടെ ഒന്നുമില്ല. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം തന്നെയാണ് ഈശ്വര ചൈതന്യമായിരിക്കുന്നത്. അപ്പൊ ഈശ്വര എല്ലാം അറിയുന്നില്ലേ? വ്യത്യാസമില്ലല്ലോ. പക്ഷെ നമുക്കറിയാൻ പറ്റുന്നില്ല. അതാണ് ഒരു തരത്തിൽ അറിയുന്നു എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ചൈതന്യം തന്നെയാണ് എല്ലാ ശരീരങ്ങളിലും ഇരിക്കുന്നത്. അപ്പൊ എല്ലാ ശരീരങ്ങളുടെയും നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അറിയുന്നുണ്ട ഇല്ല. അതുപോലെ തന്നെയാണ് നിരവധി പൂർവ്വപൂർവ്വ ശരീരങ്ങളിലിരുന്ന് നമ്മൾ അറിഞ്ഞത്. പക്ഷെ ഇപ്പൊ അതൊന്നും അറിയാൻ പറ്റുന്നില്ല. മുമ്പ് ശരീരം എടുത്തോ ഇല്ലയോ ഈ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല. ഒരു മറവാൽ, അതൊരു വലിയ മറവാണ്. അറിവില്ലായ്മ, ജ്ഞാനം എന്ന് പറയുന്നതാണ്. അതൊക്കെ ഈ പുനർജന്മ സിദ്ധാന്തം വച്ചുകൊണ്ട് പറയുന്നു. അത് ഗുരു അങ്ങനെ സ്വീകരിച്ചിരുന്ന ഒരു സിദ്ധാന്തമാണ്. ചിലപ്പോൾ അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാലും പലയിടത്തും ഗുരു ഇത് അംഗീകരിച്ച ഒരു സിദ്ധാന്തമാണ്. ഇവിടെ ഇപ്പോൾ സ്പഷ്ടമായി അംഗീകരിച്ചിട്ടുണ്ട്. അറിവാൻ കരുവാൻ ചെയ്ത അറിവാകുന്ന കരുവാൻ മൂശാരി ചെയ്ത കരുവാൻ ഇനം ആ മൂശയാണ് ഇനം ജാതി. ഓർക്കുകൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ വന്നതൊക്കെയും ഇതുവരെ സംഭവിച്ച എല്ലാ ഇനങ്ങളും വന്നതൊക്കെ എന്ന് പറയുന്ന ഇനങ്ങളെയാണ് ഈ ശരീരങ്ങൾ. കരുവാർന്ന് കരുവിനെ പ്രാപിച്ച് പുതിയ കരുക്കളായി ശരീരങ്ങളായി ഇനിയും മാറി വരും. ഇനിയും മാറി വന്നുകൊണ്ടേയിരിക്കും, മുക്തി വരെ വന്നുകൊണ്ടേയിരിക്കും.